അഥ അജന്ത സ്ത്രീലിംഗ, അജന്ത സ്ത്രീലിംഗമാണ് ആദ്യം വരുന്നത്. രമ രമുക്രീഡായാം എന്ന് പറയുന്ന ധാതുവിൽ നിന്നും നന്ദി ഗ്രഹി പജാദിഭ്യോ ലുണിനി ചഹ എന്നൊരു സൂത്രം ഇനി നമ്മൾ പഠിക്കും. അച്ചുപ്രത്യം വരും, രമ്മിൽ നിന്ന് അച്ചു വന്ന് ആശേഷിച്ച രമ എന്ന് വരും. പരസ്വം രമ, അതിന് സ്ത്രീപ്രത്യം വരും. അജാദ്യദഷ്ടാപ്പ്, ടാപ്പിൽ ശേഷിക്കുന്ന ആ രമ, ആ രമ എന്ന് വരും. ഇവിടെ ഇപ്പം നമ്മൾ എത്രയും മനസ്സിലാക്കിയാൽ മതി, രമാശബ്ദം ടാബന്ധമാണ് അല്ലെങ്കിൽ ആ ബന്ധമാണ്, ഇത്രയും അറിഞ്ഞാൽ മതി. അത് അറിയണം, രമ ടാബന്ധമാണ്, ഇത് സ്ത്രീപ്രത്യാന്തമാണ്. സ്ത്രീപ്രത്യയങ്ങൾ വരുന്ന ഒരു ശബ്ദത്തെ സ്ത്രീലിംഗമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സ്ത്രീപ്രത്യയങ്ങൾ വരുന്നത്. ലിംഗാനുശാസനം എന്ന് പറഞ്ഞ് പ്രത്യേകിച്ചൊരു ഗ്രന്ഥമുണ്ട്, അതിനകത്ത് പറയും ഏതൊക്കെ ശബ്ദങ്ങൾ, ഏതെല്ലാം പ്രത്യയാന്തങ്ങൾ വരുമ്പോൾ അത് പുല്ലിംഗമാകും, സ്ത്രീലിംഗമാകും, നംസലിംഗമാകും എന്ന് പറയും. അതിന് അർത്ഥമനുസരിച്ച് തീരുമാനിക്കാൻ പറ്റത്തില്ല. ഇപ്പം പുരുഷനായതുകൊണ്ട് പുല്ലിംഗം, സ്ത്രീ ആയതുകൊണ്ട് സ്ത്രീലിംഗം, പുരുഷന് സ്ത്രീയും അല്ലെങ്കിൽ നമുസ്കലിംഗം, അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഇപ്പം രമ ലക്ഷ്മി എന്നാണ് അർത്ഥം. സ്ത്രീലിംഗ ശബ്ദമാണ്, ലക്ഷ്മി സ്ത്രീയാണ്. വിഷ്ണു പുരുഷനാണ്, പുല്ലിംഗ ശബ്ദം. ചിലയിടത്തെല്ലാം അത് യോജിച്ചു വരും, പക്ഷേ എല്ലായിടത്തും ഇങ്ങനെ യോജിച്ചു വരത്തില്ല. രാജാതീതപ്പെടുന്നതാണ് മാല. മാല എന്ന് പറയുന്നത് സ്ത്രീയല്ല, പക്ഷെ സ്ത്രീലിംഗ ശബ്ദമാണ്. ഖഡ്വ കട്ടില്, അത് സ്ത്രീലിംഗമല്ല, സ്ത്രീയുമല്ല പുരുഷനുമല്ല, പക്ഷെ സ്ത്രീലിംഗമാണ്. മാല സ്ത്രീലിംഗ ശബ്ദം. പുഷ്പം നമസ്കലിംഗം. ഇപ്പം ഈ രണ്ടും തമ്മിൽ എന്താ ബന്ധം? പുഷ്പം നമസ്കലിംഗമാണ് അത്. എന്നാ പിന്നെ മാല നമസ്വായിക്കൂടെ എന്ന് ചോദിച്ചാൽ അതില്ല. അപ്പം അത് മനസ്സിലാക്കുന്നു, ലോകത്തെങ്ങനെ പ്രയോഗിച്ചിരിക്കുന്നു അതനുസരിച്ച്. പിന്നെ ചിലരത് വ്യാഖ്യാനിക്കുന്നത് സത്വം രജസ് തമസ് ഇതൊക്കെ അനുസരിച്ച് എന്നെല്ലാം പറയും, പക്ഷെ അവിടെ നിന്ന് ശരിയായ ഒരു സമാധാനം കിട്ടത്തില്ല. അതുകൊണ്ട് പറയും ലിംഗം അശിഷ്യം ലോകസിദ്ധത്വാത് ലിംഗസ്യ. ലിംഗം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പുരുഷന്റെ വാചക ശബ്ദങ്ങൾക്കും ലിംഗം, സ്ത്രീയുടെ വാചക ശബ്ദങ്ങളും സ്ത്രീലിംഗം, ആണും പെണ്ണും അല്ലാത്ത ദിവസം, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ലോകത്തങ്ങനെ പ്രചരിച്ചിരിക്കുന്നത് അതനുസരിച്ച് പുല്ലിംഗം സ്ത്രീലിംഗം നമസ്കലിംഗം അങ്ങനെ അങ്ങ് സ്വീകരിക്കും. എന്തായാലും രമാ സ്ത്രീയാണ്, അതുകൊണ്ട് ഇത് സ്ത്രീലിംഗമാണ്. അപ്പം സ്ത്രീ പ്രത്യയങ്ങളെന്ന് പറഞ്ഞ് നമ്മളിനി പ്രത്യേകിച്ച് പഠിക്കും. ഒരു ശബ്ദം സ്ത്രീലിംഗം ആക്കുന്നതിന് വേണ്ടി പ്രത്യേക പ്രത്യയങ്ങളുണ്ട്. ഇവിടെ രമാശബ്ദത്തിൽ ടാപ്പ് ആ ബന്ധമാണ്. അപ്പോൾ ഇവിടെ ആദ്യം സ്വാതൃത്വത്തിൽ വരണമെങ്കിൽ പ്രാതിസഞ്ജ വരണം. പ്രാതിസഞ്ജ വിധിക്കുന്ന സൂത്രമാണ് അർത്ഥവ തഥാതുരപ്രത്യ പ്രാതിപതിക. എന്താണ് അതിൻ്റെ വൃത്തി? ധാതും പ്രത്യയം പ്രത്യാന്തഞ്ച വർജയിത്വ അർത്ഥവ ശബ്ദസ്വരൂപം. അത് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, രൂഢശബ്ദങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. രൂഢശബ്ദങ്ങൾക്കാണ് സാധാരണ അത് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇതങ്ങനെയല്ല, രമുക്രീഡായാം ധാതുവിൽ നിന്ന് അച്ചു വന്നു. ആ പിന്നെയുള്ളത് കൃത് തദ്ധിത സമാസാശ്ച, കൃതന്തം അല്ലെങ്കിൽ തദ്ധിതാന്തം അല്ലെങ്കിൽ സമാസം. അപ്പൊ ഇവിടെ രമ എന്ന് പറയുന്ന ടാപ്പാണ്, ടാപ്പ് പ്രത്യേകം. ഇത് കൃത്തിൽപ്പെടുന്നതല്ല, തദ്ധിതത്തിൽ പെടുന്നതല്ല, ഇവിടെ സമാസമില്ല, ഒരു പദമേ ഉള്ളൂ, രണ്ട് പദമെങ്കിലും വേണം സമാസത്തിന്. ആ സൂത്രപ്രകാരവും പ്രാതിസംജ്ഞ വരത്തില്ല. ഇനി ഏതെങ്കിലും തരത്തിൽ വരാമെന്ന് വിചാരിച്ചാൽ തന്നെ എന്തുവരും? പ്രത്യം പ്രത്യാന്തഞ്ച വർജയിത്വ, പ്രത്യാന്തത്തിന് പ്രാതിസംജ്ഞ ഇല്ല. ഇത് ടാബന്ധമാണ്, പ്രത്യാന്തമാണ്, ടാപ്പ് പ്രത്യമാണ്, പ്രത്യാന്തമായതുകൊണ്ട് പ്രാതിസംജ്ഞ വരത്തില്ല. അപ്പൊ പ്രാതിപതിസംജ്ഞ വരാതെ സൂപരത്തി വരുമോ? ഉറപ്പാണോ? അതെ, കുറിപ്പിന്റെ ഉറപ്പാണോ? ആ, അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് പ്രാതിപതിക പ്രത്യേക പരസ്യ എന്ന് പറയുന്നിടത്ത് തന്നെ എന്ത് പറഞ്ഞു? ഞാപ്പ്. ഞന്തവും ആബന്ധത്തിൽ നിന്നും പ്രത്യയങ്ങൾ പരത്തിലരാം, പ്രാതിപതിസംജ്ഞ വേണമെന്നില്ല. അതുകൊണ്ടാണ് അവിടെ പ്രാതിപതികാതെന്ന് പറഞ്ഞതിനോടൊപ്പം എന്ത് പറഞ്ഞു? നീ അപ്പ്. ഞന്തവും ആബന്ധവും, ഇത് ആബന്ധമാണ്, അജാദ്യതഷ്ഠ. രമ എന്ന് പറയുന്നത് ആബന്ധമാണ്, ആബന്ധമായതുകൊണ്ട് ഇതിന് പ്രാതിപതിസംജ്ഞ ഇല്ലാതെ തന്നെ പരത്തിൽ പ്രത്യയങ്ങൾ വരും. പ്രത്യയത്തെ പരത്തിൽ വിധിക്കുന്ന ഈ സൂത്രമാണ് പരസ്ഥ. പരസ്യപ്രകാരമെല്ലാം പരത്തിൽ വരും. അങ്ങനെ പരത്തിൽ വരുമ്പോ സൂവിന് ഏകോചന സംജ്ഞ വിധിക്കുന്ന ഈ സൂത്രമാണ് സുപഹ. എന്താണ് അതിന്റെ പ്രവൃത്തി? സുപഹ സ്ത്രീണി സ്ത്രീണി വചനാനി ഏകവചന ദ്വിവചന ബഹുവചന സജ്ഞാനി സു. അപ്പൊ ഇവിടെ ഏകത്വഭാഷയിൽ ഏകവചനം ഇരിക്കുന്ന സൂത്രം ദ്യോഗയോർ ദ്വിവചന ഏകവേനെ. എന്താണ് വൃത്തി? ദൃത്യേകത്യോർ ഏത്തയോർ അപ്പൊ ഏകവചനം വരും. രമാ സു, സുലോകാരത്തിന് സഞ്ജിക്കുന്ന സൂത്രം ഉദ്ദേശിച്ചാണ്. ലോകം വിധിക്കുന്നത് ശേഷിക്കുന്ന സ്. പരമാ സ് എന്നിരിക്കുമ്പോഴത്തേക്ക് ഇത് ടാബന്ധമാണ്. ടാബന്ധത്തിന്റെ പരത്തിൽ സ് വന്നു കഴിഞ്ഞാൽ ഏ സൂത്രം വരും? ഹൽഞാഭ്യോ ദീർഘാസുദിശ്യ വൃത്തം. എന്താണ് വൃത്തി? ഹലന്താത്പരം യോ ജ്ഞാപോ അപൃത്തം ലഭ്യത്തെ. അപ്പൊ സുവിന് അപൃക്ത സംയോജിക്കുന്ന സൂത്രം അപൃക്ത ഏകാൽപ്രതി. എന്താണ് അതിന്റെ വൃത്തി? ഏകാൽപ്രതിയോ യ അപൃക്ത സംയോസ്യാണ്. സുവിന് അപൃക്ത സംയോന്ന് അല്ലെങ്കിൽ അഭ്യുദീർഘാസ്യവൃത്തമ്മൾ പ്രകാരം ലോപിച്ചപ്പോ എന്തായി? രമാ എന്നാണ്, രമാ എന്നു. ഇവിടെ രമാ സൂന്നിരുന്നപ്പോ ഋത്തു വിസർഗം വരാത്ത എന്തുകൊണ്ടാണ്? സകാരം ലോപിച്ചു പോയി. അപ്പൊ ഇതിന്ന് മനസ്സിലാക്കാം, സ്ത്രീലിംഗത്തിൽ ഹ്രസ്വ അകാരാന്തമായ ശബ്ദമില്ല, അകാരാന്ത സ്ത്രീലിംഗം ഇല്ല. ഡച്ച് ക്രമത്തിലാ പോകുന്നത്, ആകാരാന്തമേ ഉള്ളൂ. ആകാരാന്തത്തിൽ ഉദാഹരണം ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ ആകാരാന്തം കൊടുത്തത്. അപ്പൊ ആകാരാന്തമായ ശബ്ദം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിനെ ആകാരാന്തമാക്കും, അജാദ്യദഷ്ട. അല്ലെങ്കിൽ ഈകാരാന്തമാക്കും, ഞീപ്പ് ഞീഷ് ഞീനെല്ലാം വിരിച്ചിട്ട്. അങ്ങനെ മാറ്റിയിട്ടാണ് അതിനെ സ്ത്രീലിംഗമാക്കുന്നത്. കേവല അകാരാന്തമായിട്ടിരിക്കത്തില്ല. അപ്പം നമുക്കിവിടെ അകാരാന്തം പോലല്ല നമ്മൾ തുടങ്ങുന്നത്. സ്ത്രീ പ്രത്യേകം സ്ത്രീലിംഗങ്ങൾ ആകാരാന്തമാണ്. അടുത്ത് വരുന്ന ഏതാണ്? രമാ ഔ. വാസ്തവത്തിൽ രണ്ട് രമയുടെ വിവക്ഷയിൽ രമ രമാ എന്നിരിക്കുമ്പോൾ ഒന്ന് ശേഷിക്കുന്ന സൂത്രപ്രകാരം സ്വരൂപാണ് ഏകശേഷ ഏകയുക്തു. എന്താണ് എന്റെ വൃത്തി? ഏകയുക്തു ഞാനീ സ്വരൂപാണ്യവ ശിഷ്യത തേഷാം ഏകയവ ശിഷ്യത. ഒന്ന് ശേഷിക്കും. പരത്തിലിരിക്കുന്ന അവുവിനെ ദ്യുവിനെ സംയോജിക്കുന്ന സൂത്രം സുപഹ. സുപഹ അവനെ വിധിച്ച സൂത്രം ഏതാണ്? ദ്യോഗയോർ ദ്യുവചന ഏകവചന. ഔ രമ ആകുന്നിരിക്കുമ്പോൾ നമ്മൾ പഠിച്ചതനുസരിച്ച് ഏത് സൂത്രം വരണം? വൃദ്ധിരേചയാണ് വരേണ്ടത്. പക്ഷെ അതിന്റെ അപവാദമായിട്ട് ഏത് വരും? പ്രഥമേവ പുറസ്തു പറഞ്ഞു. അതിനെ ഏതാ നിഷേധിക്കുന്നത്? ദീർഘാധ്യസിച്ചു. അപ്പോഴാണ് ഇവിടെ അടുത്ത സൂത്രം വരുന്നത്. എന്താണോ ഔങ്ങ ആപഹ ആബന്ധാത് അങ്കാത് പരസ്യ ഔങ്ങഹ ശീസ്യ. ശീവിധിക്കുന്ന നേരത്തെ സൂത്രമാണ് പഠിച്ചത്. അതിനുശേഷം ആണിത് വരുന്നു. ജസഹസിക്ക് ശേഷമാണ്. ഏഴാം അധ്യായത്തിൽ എന്താ വന്നാൽ എന്താണ് അതിന്റെ പ്രത്യേകത? അംഗാധികാരം തദന്ത വിധി വരും. അതാണ് ആപഹ എന്ന് പറയുന്നതാണ് സൂത്രം. ഇവിടെ എന്ന് പറഞ്ഞ ആബന്ധ അംഗാധികാരമാണ്. അംഗസംയോജിക്കുന്ന സൂത്രമാണ്. യസ്മാത് പ്രത്യവിധി തദാദി പ്രത്യേക അംഗം അംഗസഞ്ജ വരുന്നു. ആബന്ധാത് അംഗാത് പരസ്യ എന്താണ് ഇവിടെ പരമെന്നുള്ളത്? ഏ സൂത്രപ്രകാരമാണ് കിട്ടുന്നത്? പരം എന്ന് കിട്ടുന്ന സൂത്രം തസ്മാദിത്യുത്തരസ്യ പഞ്ചമ്യന്തം വന്നു കഴിഞ്ഞാൽ ഇവിടെ എവിടെ പഞ്ചമ്യന്തം? ആപഹ ഔങ്ങഹ എന്ന് പറയുന്ന ഏത് ഭക്തിയാണ്? ഔങ്ങഹ ഔങ്ങഹ ശിഷ്യാത് ഷഷ്ടി ഔങ്ങഹി ആപഹ പഞ്ചമി. അതുകൊണ്ടാണ് പറഞ്ഞത് അത് അംഗത്തിന്റെ വിശേഷണമായി തദന്ത വിധിയായി ആബന്ധാത് അംഗാത് പരസ്യ ഔങ്ങഹ. ഔങ്ങഹ എന്ന് പറയുന്ന സൂത്രത്തിൽ വിസർഗമില്ല. എവിടെ പോയി? എന്ത് സന്ധി വന്നു? ശിവശി വന്നിട്ട് ലോപിച്ചുപോയി. അതാണ് ഔങ്ങാന്നിരിക്കുന്നു. അതൊക്കെ ഇനി വരുമ്പോ സന്ധികളൊക്കെ നോക്കിക്കോണം. എന്ത് സന്ധി വന്നു? അങ്ങനെ ലോപിച്ചു. അപ്പൊ ആബന്ധമായ അംഗത്തിന്റെ പരത്തിലിരിക്കുന്ന ഔങ്ങിന് ശീസ്യാ ശീ വരും. അപ്പൊ ഇവിടെ പരത്തിലിരിക്കുന്ന ഔ ആണ്, ഇവിടെ വിധിച്ചിരിക്കുന്ന ഔങ്ങിനാണ്. ഇവിടെ ഔങ്ങുണ്ടാ ഉണ്ടാ. അതുകൊണ്ടാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഔങ്ങിത്തി ഔകാര വിഭക്തേഹേ സജ്ഞ. ഇവിടെ ഔങ്ങെന്ന് സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ഔകാര വിഭക്തിയുടെ സജ്ഞയാണ്. എന്നുവെച്ചാൽ പ്രാചീന ആചാര്യന്മാര് നേരത്തെ പറഞ്ഞില്ല ആങ്ങിരി ടാ സജ്ഞ എന്ന് പറഞ്ഞ പോലെ ടാക്ക് ആങ്ങെന്ന് പേരുണ്ടായിരുന്നു മുമ്പ്. ഔവിന് ഔങ്ങെന്നുണ്ടായിരുന്നു. അപ്പോ ഇവിടെ ഔങ്ങിന് വിധിച്ചിരിക്കുന്നത് ഔവിന് വരും. ശീ വരുന്നു, ഔവിന്റെ സ്ഥാനത്ത് ശീ വന്നു. ശീ വന്നു കഴിഞ്ഞാൽ ശകാരം ലോപിക്കുന്ന സൂത്രപ്രകാരം എന്താണ് അതിന്റെ വൃത്തി? തദ്ധിത വർജ പ്രത്യാദ്യ ലശ കവർഗ ഇതഹസ്യു. അപ്പൊ ഇവിടെ വിധിച്ചിരിക്കുന്നത് ശി എന്ന് പറയുന്ന ഒരു ആദേശമാണ്. അതെങ്ങനെ പ്രത്യയമാവും? സ്ഥാനികത്വേന അത് പ്രത്യയമായി ദശക്വദ്ധിതേ പ്രകാരം ആദിയിലുള്ള ശകാരത്തിന് ലോപം വന്നു. ഈ എന്ന് വരുന്നു, അങ്ങനെ വരുന്നു. രമ ഈ എന്നിരിക്കുന്നിടത്ത് ആദ്ഗുണ ഗുണം വന്ന് രമേ. രാമശബ്ദത്തിന്റെ ദ്വീപനം എങ്ങനെയായിരുന്നു? രാമൗ. അപ്പൊ രാമഹ രാമൗ രാമാഹ രമാ രമേ. വ്യത്യാസം മനസ്സിലാക്കി പഠിക്കും. അകാരാന്തമാണെങ്കിൽ എങ്ങനെ രൂപം വരും? അകാരാന്തമാണെങ്കിൽ എന്ത് മാറ്റവും വരുന്നത്? അങ്ങോട്ട് രാമഹ എപ്പോഴും അത് കമ്പയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ് മനസ്സിലാക്കുക. അവിടെ ഒരത്വ വിസർഗം വന്നു. പിന്നെ രമ എന്നിടത്ത് സുലോപിച്ചു പോയി. അവിടെയാണെങ്കിലോ രാമൗ വന്നു, വൃദ്ധി വന്നു. ഇവിടെയാണെങ്കിലോ ഗുണം വന്നു. അതിന് വേറെ സൂത്രങ്ങൾ പ്രവർത്തിച്ചു രമേ. ഇപ്പൊ രമ എന്ന് പറയുന്ന ആകാരാന്തമാണ്. പക്ഷെ ഈ ആകാരാന്തമായി വരുന്ന വേറെ ശബ്ദങ്ങൾ നമ്മൾ പുല്ലിംഗത്തിൽ തന്നെ പഠിച്ചു. വിശുപ ആകാരാന്തമാണോ? സോമപ്പ വിശ്വപ്പ വിശ്വപ്പാഹ എന്നാണോ? അവിടെ വിശ്വപ്പ എന്നാണോ? പ്രഥമ ഏകോപനത്തിൽ വിശ്വപാ സുന്നിരിക്കുമ്പോ വിശ്വപാഹ എന്നൊരു വിശ്വപാ എന്നൊരു സുലോകിക്കോ അങ്ങനെയായിരുന്നു രൂപം വിശ്വപാഹ. അവിടെ വിശ്വപാഹ എന്നേ ഒരു ആകാരമുണ്ട്. എന്തുകൊണ്ടവിടെ ഇതുപോലെ സുലോപിച്ചില്ല? ആബന്ധമല്ല. വിശ്വപ്പാ അവിടെ ആകാരം എവിടെ നിന്നുള്ളതാണ്? ധാതുവിന്റെ ആകാരമാണ്, അതുകൊണ്ട് സുലോപിച്ചില്ല. ഇതങ്ങനെയല്ല, ടാപ്പിലെ ആകാരമാണ് സുലോപിച്ചു ആകാരാന്തം. പിന്നെ വിശ്വപ്പാ അവന്നുള്ളിടത്തോ അവിടെ ഇത് വന്നോ? അവങ്ങ ആപ്പഹ വന്നോ? എന്തുകൊണ്ട്? ആബന്ധമല്ല. ഇനി ഇത് അതുമല്ലാതെ ഇനി ആകാരം എന്താ നമ്മൾ വേറെ ഏതാ പഠിച്ചത്? ഇതുപോലെ രാം രാമ രമാ എന്ന് വരുമ്പോൾ ആകാരാന്തമായിട്ട് വേറെ ഏത് ശബ്ദം പഠിച്ചിട്ടുണ്ട്? പുല്ലിംഗത്തിൽ നിർജ്ജര ശബ്ദം എങ്ങനെയായിരുന്നു? നിർജ്ജര എന്നായിരുന്നു. നിർജ്ജര എന്ന് അവിടെ ശബ്ദം പഠിച്ചോ? പിന്നെന്തിനാ? ജരാശബ്ദത്തിന് ജരസ് വിധിച്ചു, അത് ശരിയാണ്. പക്ഷെ ജരാശബ്ദം നമ്മൾ പ്രത്യേകം പഠിച്ചില്ലല്ലോ. ഏത് ഹാഹാശബ്ദം പഠിച്ചു. ഹാഹാ അവിടെ എന്താ സംഭവിച്ചത്? എങ്ങനെ? അതേന്നെ അവിടെ എന്താ എങ്ങനെ വന്നു? സുപരത്തി വന്നപ്പോ ഹാഹാഹാഹാഹാന്നല്ലി പഠിച്ചത്. ഇതുപോലെയാണോ നിസർഗം വന്നത്? പിന്നെ വേറെ ആയത് ആകാരാന്തം വന്നു. സംഗത്മാ അതുപോലെ തന്നെ, വ്യത്യാസമില്ലെന്ന് പറഞ്ഞു. പിന്നെ വേറെ ഏത് ആകാരാന്തമായി വന്നു പഠിച്ചു? ക്രോഷ്ഠ ആകാരാന്തം വന്നു. പക്ഷെ അത് ഒരിടത്ത് മാത്രം, ഇറുകാരാന്തമാണ്. അപ്പൊ ആകാരാന്തം കണ്ടു കഴിഞ്ഞാൽ രമാ പോലെയാണ് ധരിച്ചു കളയത്. ഉദാഹരണം ക്രോഷ്ഠ. വേറെ ഏത് ശബ്ദം ഉണ്ട് അതുപോലെ? ഋകാരാന്തമായിട്ട് വരുന്ന എല്ലാ ശബ്ദങ്ങളും, ധാത പീത എല്ലാം ആകാരാന്തമായിട്ടായിരിക്കുന്നു സുവർത്തിയിരിക്കുമ്പം. പക്ഷെ ബാക്കി രൂപം വരുമ്പം മാറിപ്പോവും. പീതാ പീതരവും ഋകാരാന്തമാണ്, പക്ഷെ രമാശബ്ദം പോലെയാണ് തുടക്കം. ദിവനത്തിൽ വരുമ്പോഴത്തേക്ക് പിതരവും. രണ്ടും കണ്ടു കഴിഞ്ഞാൽ തിരിഞ്ഞു പോരു. രാമ രാമരു എന്ന് വരൂ, രമാ രമരൂ വരൂ, വരത്തില്ല. അപ്പൊ ആ വ്യത്യാസങ്ങൾ മനസ്സിലായി. ഋകാരാന്തവും പ്രഥമ ഏകോപനത്തിൽ ആകാരാന്തമായി തന്നെ ഇരിക്കും സിദ്ധരൂപം. മാത പിത ധാത നപ്ത സ്വസ എല്ലാ ശബ്ദവും. പക്ഷെ ബാക്കി വരുമ്പോൾ രൂപം മാറും. ഇനി രാമശബ്ദം, അതിന് സ്ത്രീ പ്രത്യം വരുത്തിയിട്ട് രാമാന്നാക്കാം. രാമ രാമശബ്ദം പുല്ലിംഗമാണ്. രാമാ എന്നാക്കാം സ്ത്രീപ്രത്യം വന്നിട്ട്. അകാരാന്തമല്ലേ സ്ത്രീപ്രത്യം വന്നു കഴിഞ്ഞാൽ ടാബന്ധമായ രാമ വന്നു കഴിഞ്ഞാൽ അതിന്റെ രൂപം ഏതുപോലെ ആയിരിക്കും? രമ പോലെയാവും. അങ്ങനെ വരാം. അപ്പൊ വ്യത്യാസങ്ങൾ മനസ്സിലാക്കി വേണം പോവാം. രാമഹ രാമ എന്ന് പറഞ്ഞാൽ സീത എന്നർത്ഥം പറയാം. വ്യുത്പന്ന ശബ്ദം, വ്യുത്പത്തിയുള്ള ശബ്ദം, രാമന്റെ ഭാര്യ അല്ല, അത് വ്യുത്പത്തി പറയുന്നു എന്നേ ഉള്ളൂ. ലക്ഷ്മി എന്നുള്ള ശബ്ദത്തിൽ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ രാമശബ്ദത്തിന് വ്യുത്പത്തി പറഞ്ഞാലും അതിലൂടെ ശബ്ദമായി രാമൻ ഉപയോഗിക്കും പോലെ ഉള്ളൂ. രമ എന്ന് പറയുന്നതും വ്യുത്പത്തി പറഞ്ഞാലും ഇവിടെ പറയുന്നുണ്ട്. രമതേ വിഷ്ണുനാ സാകം അല്ലെങ്കിൽ രമത്തെ രമ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും ലക്ഷ്മി എന്ന്. രമന്തേ യോഗിനോ അസ്മിന്നിതി രാമ എന്ന് പറഞ്ഞാലും അവിടെ ശ്രീരാമൻ തന്നെ. അത് ഒരു ശബ്ദത്തിന് വ്യുത്പത്തി പറയാം, പറഞ്ഞാലും അത് രൂഢമായിരിക്കാം. അപ്പോൾ ഇവിടെ എന്ത് വരുന്നു? ഇനി രമാ ജസ് എന്ന് വരുന്നു. ജസ് എന്ന് പറയുന്ന വിഭക്തി എന്താണ്? ജ്ഞാപ്രാതിപതിക എന്ന് പറയുന്നിടത്ത് ജ്ഞാപ് എന്ന് പറഞ്ഞുകൊണ്ട് പരത്തിൽ സു വരുന്നു. ബഹുവിനമായ ജസ്സിന് വിധിക്കുന്ന സൂത്രം ബഹുഷു ബഹുവചനം. ജസ് വന്നു. ജകാരത്തിന് ഇസ്തഞ്ഞ വിധിക്കുന്നത് ചൊടു. സകാരത്തിന് ഇസ്തഞ്ഞ വരാത്തത് ുന്നു. ഏ സൂത്രം വരും? പ്രഥമയോഹോ അതിന് നിഷേധിക്കുന്നത് ദീർഘാദ് ജസിജ. പിന്നെ ഏതാ വരുന്നത്? അഗസവന്റെ ദീർഘ രമാസ് ഋത്വിസംഗമ രമാഹ അങ്ങനെ വരുന്നു. അടുത്ത് രമാ സംബുദ്ധിയിൽ, സംബോധന പ്രഥമയിൽ സംബുദ്ധി പരത്തി വരുമ്പം രമാസു എന്നിരിക്കുന്നു. സംബുദ്ധി സംജ്ഞ വിധിക്കുന്ന സൂത്രം ഏതാണ്? ഏകവചന സംബുദ്ധി. സുവിന് സംബുദ്ധി സംജ്ഞ വിധിക്കുന്നു. ഇവിടെ ആകാരാന്തമാണ്. പരസുവാണെങ്കിൽ ഏ സൂത്രം വരും? ഏകഹ്രസ്വ സംബുദ്ധി. എന്ത് സംഭവിക്കും? സുലോപിച്ചു. ഇവിടെ രമാസു എന്ന് സംബുദ്ധിയിലെ സ്വീകരിക്കുമ്പോൾ ഹൽഞാപ്യോ ദീർഘാസ്യവൃത്തങ്ങൾ പ്രകാരം സുലോഭിക്കുമോ? എന്തുകൊണ്ട്? അവിടെ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ? സു അപൃക്തമല്ലേ? ഉപകാരം ലോപിച്ചു പോയി കഴിഞ്ഞാൽ സു അപൃക്തമല്ലേ? എന്തുകൊണ്ട് ലോപിക്കുന്നില്ല? അവിടെ പറഞ്ഞിട്ടുണ്ടോ ഹൽഞാബ് ദീർഘാസുദി ശബ്രക്തം ഹൽ എന്ന് പറയുന്നിടത്ത് അസംബുദ്ധി എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഉറപ്പാണോ? പറഞ്ഞിട്ടില്ല. എന്തുവരുന്നു? ഇവിടെ അടുത്ത സൂത്രം വരുന്നു. ഏതാണ്? സംബുദ്ധോച്ച. എന്താ പറയുന്നത്? ആപ ഏകാരഹസ്യ സംബുദ്ധോ. വിശേഷിച്ച് സംബുദ്ധിയിലേക്ക് വിധിച്ചുകൊണ്ട് ഈ സൂത്രം വരും. ആപ ഏകാരഹസ്യ എന്ന് വെച്ചാൽ ഇത് അംഗാധികാരമാണ്. അതുകൊണ്ട് എങ്ങനെ വരും? ആബന്ധമായ അംഗത്തിന് ഏകാരം വരും. അംഗത്തിന് ഏകാരം വിധിക്കുമ്പോൾ ഏത് സൂത്രം വരും? അലോന്തിസിപ്രകാരം അന്ത്യത്തിന് ഇപ്പോൾ രമാ എന്ന് പറയുന്നതിന് ആകാരത്തിന് എന്താ വരുന്നത്? ഏകാരം സംബുദ്ധ രമേ. ഏം ഹ്രസ്വ ഇവിടെ ഹൽങ്ങ്യാഭ്യോ ദുർഗാസ്യവൃത്തം ഹൽ പ്രകാരം ആദ്യം വരാമായിരുന്നു, സുലോഭിക്കാമായിരുന്നു. ഇനി അങ്ങനെ സു ലോപിച്ചു കഴിഞ്ഞാലും പ്രത്യേക രൂപയെ പ്രത്യലക്ഷണ പ്രകാരം അതിനെ സ്വീകരിക്കാം. പക്ഷെ ഇവിടെ അതല്ല വിശേഷ സൂത്രമായോണ്ട് എന്ത് ചെയ്യും? സംബുദ്ധോച്ച പ്രകാരം സംബുദ്ധിയിൽ ഏകാരം വന്നു കഴിഞ്ഞാൽ അടുത്ത് പറയുന്നു ഏം ഹ്രസ്വാതിഥി സംബുദ്ധി ലോപ പറയുന്നു. അത് പരം ഹൽഞാപ്പിനെ അപേക്ഷിച്ചത് പരമാണ്. അതുകൊണ്ട് എന്ത് വരുന്നു? ഏങ് വന്നു കഴിഞ്ഞാൽ ഏ ഹ്രസ്വാദ് സംബുദ്ധിയെ പ്രകാരം സംബുദ്ധി ലോപിക്കും. സംബുദ്ധി ലോപിക്കുമ്പോൾ എങ്ങനെ വരും? ഹേ രമേ. അപ്പോ രാമശബ്ദത്തിന്റെ സംബുദ്ധിയിൽ എങ്ങനെയായിരുന്നു? ഹ്രസ്വ അകാരാന്ത പുല്ലിംഗത്തിൽ സംബുദ്ധിയിൽ അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ ആകാരാന്തമാകുമ്പോൾ സംബുദ്ധിയിൽ അത് ഏകാരമായി മാറും. ഹേ രമേ, അടുത്ത് ദിവാനത്തിലോ അവങ്ങ ആപ്പഹ വന്നു, ഗുണം വന്നപ്പോ എന്തായി? രമേ, ഹേ രമേ. അപ്പൊ സമ്പുദ്ധിയിൽ ഏകവചനവും ദിവചനവും ഒരുപോലെ തന്നെ ഇരിക്കും. ഹേ രമേ, ഹേ രമേ, യസ്സിൽ ഹേ രമാഹ. അടുത്ത് രമാ അമ്മന്നിരിക്കുമ്പോ എന്ത് വരുന്നു? അമ്മിപൂർവ്വം വരുന്നു. പൂർവ്വരൂപം ഏകാദേശമായിരുന്നു. ഇവിടുത്തെ പൂർവ്വരൂപം ഏതാണ്? രമാ. രാമശബ്ദത്തിൽ എങ്ങനെയാ വന്നത്? യസൂത്രം വന്നത് അമ്മിപൂർവ്വം തന്നെ. അവിടെ വ്യത്യാസമൊന്നുമില്ല. രമാം പൂർവ്വരൂപം ഇവിടെ ദീർഘമായതുകൊണ്ട് ഏകാദേശമായി ദീർഘം വന്നിട്ട് രമാം. രമ ഔന്നിരിക്കുന്നിടത്ത് ഔങ്ങാപ്പ പ്രകാരം എന്ത് വരുന്നു? ഈ വന്നു, ഗുണം വന്നു, രമേ, രമാം, രമേ. രമാ ശസ്സന്നിരിക്കുമ്പോ ഏത് വരുന്നു? പ്രഥമയോഹോ പൂർവസവർണ പ്രകാരം ദീർഘം വന്നാൽ എന്ത് വരും? ദീർഘ ഏകാദേശം വരുമ്പോ രമാസ് എന്നിരിക്കുന്ന സൂത്രം വരും. ഋത്തുവിസർഗമേ വരത്തുള്ളൂ, നഗാരം വരത്തില്ലേ? എന്തുകൊണ്ട്? തസ്മാച്ഛസോ നഹ പുംസി എന്ന് പറഞ്ഞു പുല്ലിംഗം ഒന്ന് എടുത്തു പറഞ്ഞു. അപ്പോ രാമശബ്ദത്തിന്റെ ദ്വിതീയ ബഹുവചനത്തിൽ എങ്ങനെ ഒന്ന് രാമാൻ, അവിടെ നഗാരം വരും. അസ്മാകാരം സ്ത്രീലിംഗമാണെങ്കിൽ രമാഹ, സീതാഹ, സീത, സീതേ, സീതാഹ, ഹേ സീതേ, ഹേ സീത, ഹേ സീതേ, ഹേ സീതാഹ, സീതാം, സീതേ, സീതാഹ, അങ്ങനെ വരത്തുള്ളു. അടുത്ത് തൃതീയ രമാ ഏത് വ്യക്തിയാണ് വരുന്നത്? ടാ. രാമശബ്ദത്തിലെ സൂത്രം വന്നു താങ്കസിംഗ സ്വാമിനാസ്യ, അതിവിടെ വരുമോ? എന്തുകൊണ്ട്? അദന്തമുണ്ട്, ആകാരാന്തമാണ്, അപ്പോൾ അതിന് വരാൻ പറ്റത്തില്ല. വിശേഷിച്ചൂടെ ഒരു സൂത്രമുണ്ട്, എന്താണ്? ആങ്ങിച്ചാപ്പഹ. വിശുഭ ശബ്ദത്തിലൂടെ ആകാരാന്തമായ വിശുഭ ശബ്ദത്തിലേതാ വന്നത്? ഏ സൂത്രം പ്രവർത്തിച്ചത് വിശുഭ ശബ്ദത്തിൽ? അത് ആകാരാന്തമാണോ? ഇതും ആകാരാന്തമാണോ? അവിടെ ഏ സൂത്രം പ്രവർത്തിച്ചു? രൂപം വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. വിശ്വപഹ ഏ സൂത്ര പ്രവർത്തിച്ചത്? ആതോ ധാതോഹോ, അവിടെ ആകാരം ലോപിച്ചു പോയി. ആതോ ധാതോഹോ പ്രകാരം അവിടെ എന്തുകൊണ്ട് ആകാരം ലോപിക്കാൻ കാരണം? വിശ്വപായൽ ലോപിച്ച് വിശ്വപാഭ്യാൻ ലോപിച്ചില്ല. അവിടെ എന്തുകൊണ്ടാണ് തൃതീയ ഗവനത്തിൽ ലോപിച്ചത്? ഭസഞ്ഞുണ്ട്. ഏ സൂത്ര പ്രകാരം എന്താണ് എന്റെ വൃത്തി? ജാതിഷു, അജാതിഷു, സ്വാദിഷു, കപ്രത്യവാദിഷു, സ്വാദിഷു, സർവനാമസ്ഥാനേഷു പൂർവം ഭസഞ്ജം സ്യാ. ഇവിടെ അജാതിയായാണ്, അതുകൊണ്ട് പൂർവത്തില് ഭസഞ്ജം വന്നുകൊണ്ടാണ് അവിടെ ലോപിച്ച് വിശ്വപഹ വന്നു. ആ സൂത്രം ഇവിടെ പ്രവർത്തിക്കുമോ? എന്തുകൊണ്ട്? പദസഞ്ജ എന്ത്? എന്തുകൊണ്ട് ബസഞ്ജയില്ല? അവിടെ ധാതു എന്ന് പറഞ്ഞിട്ടുണ്ടോ? ധാതോഹോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ബസഞ്ജയുണ്ട്. ബസഞ്ജുണ്ടായ മാത്രം പോരാ, ധാതുവും വേണം. ധാതു എന്തുകൊണ്ടാണ് വിശ്വപായൽ ധാതുത്വം വന്നത്? അതുകൊണ്ടാണോ? കിബന്ധമായതുകൊണ്ട്, അതുകൊണ്ടാണ് അവിടെ വന്നത്. ഇവിടെ ധാതുവല്ല രമ, രമ എന്ന് പറയുന്നത് കിബന്ധമല്ല, ധാതുവല്ല, അതുകൊണ്ട് അവിടെ ആദോ ധാതോ പ്രവർത്തിക്കുന്നില്ല. ഇപ്പൊ വരുന്നു അടുത്ത സൂത്രം, ആങ്ങിച്ചാപ്പഹ. ആങ്ങിച്ച ആപ്പഹ എന്നാണ്, ആങ്ങി ഓസിച്ച ആപ ഏകാര രമയ രമാഭ്യം രമാഭി. ഇവിടെ ഏകാരം ഇരിക്കുകയാണ്. ഈ ഏകാരം ഇരിക്കുന്ന സൂത്രം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഏതാണ്? ബഹുവിനെ ശല്യത്ത്, പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇത് വരുന്നത്, ഈ സൂത്രം. സംശയമുണ്ടെങ്കിൽ മറിച്ചു നോക്കിക്കോളാം, ഞാൻ പറയുന്ന വിശ്വാസമില്ലെങ്കിൽ. ഞാൻ ഊഹം വെച്ച് പറഞ്ഞാണ്, ഇവിടുത്തെ ഒരു ഏകാരം കണ്ടുകൊണ്ട് അതിനുശേഷം വന്നായിരിക്കും. അങ്കാധികാരത്തിലുള്ളതാണ്. ഇവിടെ ഓസിച്ചയിൽ നിന്ന് ഓസി എന്നുള്ള ഇങ്ങോട്ട് വരുന്നു പൂർവ്വസൂത്രത്തിൽ നിന്ന്. അപ്പോൾ ആങ്ങിച്ചാന്ന് വെച്ചാൽ ആങ്ങും ഓസും പരമരിക്കുമ്പോൾ ആപഹ സൂത്രത്തിലുണ്ടല്ലോ, അംഗാധികാരമാണ്. ആബന്ധമായ അംഗത്തിന് എന്ത് വരുന്നു? ഏകാരം. ബഹുവിനെ ശല്യത്തിൽ വിധിച്ച ഏകാരം അത് തന്നെ. സംബുദ്ധവച്ച എന്ന് പറയുന്നത് ഇതിന്റെ അടുത്ത സൂത്രം. എന്നുവെച്ചാൽ എല്ലാം ഏകാരം വിധിക്കുകയാണ്. സംബുദ്ധവച്ചയും ഏകാരം വിധിച്ചു, ബഹുവിനെ ശല്യത്തെ ഏകാരം വിധിച്ചു, ഓസിച്ച ഇത് ആങ്ങിച്ചാപ്പ എല്ലാം ഏകാരം വിധിക്കുന്നതാണ്. ഇതെല്ലാം അടുത്തടുത്ത് വരുന്ന സൂത്രങ്ങളാണ്. അത് കാര്യം അത് വിധിക്കുന്നതുകൊണ്ട് നമുക്ക് ഊഹിക്കാം അടുത്തായിരിക്കും. ഇതിൽ ഓസിച്ച ഒന്നില്ല, ഓസി ഒന്നില്ല, യവപൂർവ്വത്തിൽ ഓസിച്ചാണ്. ആങ്ങി ഓസിച്ച, ആങ്ങ് പരമിരിക്കുമ്പോഴും ഓസ് പരമിരിക്കുമ്പോഴും ആബന്ധമായ അംഗത്തിന് ഏകാരം വരും. മലോന്തിസി പ്രകാരം ആബന്ധമായ അംഗമാണ് ഇവിടെ രമ, അതിന് ഏകാരം വരുമ്പോൾ രമയിലെ ആകാരത്തിന് ഏകാരം വന്നു. പിന്നെ ആങ്ങ് പരമരിക്കുമ്പോഴെന്ന് പറഞ്ഞു, ഇവിടെ പരത്തിലിരിക്കുന്ന ടായാണ്, പക്ഷെ ടാ അങ്ങാണ്. നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്താണ് അങ്ങോന അസ്ത്രീയാം. അവിടെ എന്ന് പറഞ്ഞു, ആങ്ങിനി സപ്ഞ, ടായുടെ സപ്ഞയാണ് ആങ്ങ്. അതുകൊണ്ട് ഇവിടെ ഇപ്പൊ ആങ്ങെന്ന് വന്നപ്പോ നമുക്ക് മനസ്സിലായി. ഓസ് എന്ന് പറയുന്ന ഇവിടെ വരും ഷഷ്ടി സപ്തമി ദിവസങ്ങളിൽ വരും. അപ്പൊ ഓർത്തോണം ഇങ്ങനെ ഒരു സൂത്രം ഉണ്ടെന്നുള്ള കാര്യം. അപ്പോ ആബന്ധമായ അംഗത്തിന്റെ പരത്തിൽ ആങ്ങ് എന്നുവെച്ചാൽ തൃതീയകവനം, ഓസ് ഷഷ്ടി സപ്തമി ദിവസങ്ങൾ പരമിരിക്കുമ്പോൾ പൂർവത്തിലെ ആ അംഗത്തിന് ഏകാരം വരും. ഇവിടെ രമേ ടാന്നാണ് ഇരുന്ന് ടകാരത്തിന് സഞ്ജ വന്ന ഏ സൂത്രം, രമേ രമാ പരത്തിലെന്തിരിക്കുന്നു ആ രമായിലെ ആകാരത്തിന് ഏ വന്ന് രമേ ആന്നിരിക്കുന്ന സൂത്രം വരും രമയാ തൃതിയിൽ രമയാ സീതയാ അങ്ങനെ വരുന്നു. രമയാ അവിടെ കൊടുത്തിട്ടുണ്ട്. രാമശബ്ദത്തിൽ എങ്ങനെ വന്നത്? വിശ്വഭ ശബ്ദത്തിൽ എങ്ങനെ വന്നു? ഇങ്ങനെ വിശ്വപ്പ് വിശ്വപ്പ ആകാരം ലോപിച്ചു. എങ്ങനെ? അതോ താതോ വിശ്വപ്പ വിശ്വഭാശോധന ദ്വിതീയ ബഹുവനത്തിൽ അങ്ങനെ വന്നു. ദ്വിതീയ ബഹുവചനം വിശ്വപ്പഹ. എന്തുകൊണ്ട്? വിശ്വപ്പഹ എന്നെങ്ങനെ വന്നു? അതോ ദാതോ ആകാരം ലോപിച്ചു പോയി, അസ കൂട്ടിച്ചേർത്ത് വിശ്വപ്പഹ. എന്തുകൊണ്ട് ആകാരം ലോപിച്ചു അവിടെ? അസഞ്ജയുണ്ട്, ധാതുവാണ്. ഹഹ ശബ്ദത്തിന്റെ ദ്വിതീയ ഭവന ആകാരാന്തമാണ് എങ്ങനെ വന്ന്? ഹഹാൻ ഹഹാൻ പുന്നിംഗമാണ്, പ്രഥമീയ പൂർവ്വസവർണ ദീർഘം വന്നു. അവിടെ ആകാരം ലോപിക്കുന്നില്ല, എന്തുകൊണ്ട്? ധാതുണ്ട, വസഞ്ഞുണ്ടോ? ഹാഹാ ശ്വസന്നിരിക്കും, ഭസഞ്ഞുണ്ടോ? ഭസഞ്ഞുണ്ടോ ഇല്ലയോ? ഉറപ്പിച്ച് പറയണുണ്ടോ ഇല്ലയോ? ഉണ്ട്. യജിഭം സംശയിക്കുന്ന എന്താ? ഉണ്ടോ എന്ന് ചോദിക്കുന്ന സംശയാത്മാ വിനശ്ചിതി തന്നെ, സംശയിക്കാൻ പാടില്ല. ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല, രണ്ടിലൊന്ന്. രമയാ, രമാഭ്യാം. അവിടെ ഏതെങ്കിലും വരാനുണ്ടോ? രാമശബ്ദത്തിൽ ഏതാ വന്നത്? ഏത് സൂത്രം വന്നു എന്നാണ്? സുപ്പിച്ച ഇവിടെ വരുമോ? എന്തുകൊണ്ട്? അതന്തമല്ല, എന്റെ ആവശ്യമല്ല. രമാഭ്യാം ഇവിടെ പദസഞ്ജയാണോ ബസഞ്ജയാണോ? ഏത് സൂത്രപ്രകാരം? സ്വാദിഷ്ട സർവനാമസ്ഥാനേ രാമ രമയാ. വ്യത്യാസം മറ്റത് രാമേണ, ഇവിടെ രമയാ. രമാഭ്യാം രമാഭി സ്രമാഭി. രാമശബ്ദത്തിൽ ഏതാ വന്ന്? അതോ ബിസ ഐസ്. അതെന്തുകൊണ്ട് ഇവിടെ വന്നില്ല? അനന്തമല്ല. രമാഭി രമയാ രമാഭ്യാം രമാഭി. അടുത്ത് രമാ ചതുർത്ഥി ഏകദനത്തിൽ ഇങ്ങേ എന്നിരിക്കുന്നു. അടുത്ത സൂത്രം വരുന്നു യാട്ടാപഹ ആപോ ഗിതോ യട്ട് വൃദ്ധി രമായൈ രമാഭ്യാം രമാഭ്യഃ രമായാഃ രമയോഃ രമാണാം രമായാം രമാസു ഏവം ദുർഗ അംബികാദേഹ. ഇനി ബാക്കി വിശേഷിച്ചൊരു സൂത്രവും വരുന്നില്ല എന്നർത്ഥം. അപ്പൊ ങ്ങേയാണ് പരത്തിൽ രമാ ങ്ങേ എന്നിരിക്കുന്നു. രാമശബ്ദത്തിലെ സൂത്രം വന്നത് ങ്ങേറിയ വന്നു. അതിവിടെ വരത്തില്ല. എന്തുകൊണ്ട്? അദന്തമാണ് ഇവിടെ, ആകാരാന്തമാണ്. അതുകൊണ്ട് ഇവിടെ പ്രത്യേക സൂത്രം വന്ന് ആപോ ങ്ങിത്തോ യാട്ട്. നേരത്തെ ആട്ടൊരു സൂത്രം വിരിച്ചു. അതേത് സൂത്രമാണ് ആട്ട് വിരിച്ചത്? ആൻ നദ്യാഹ. എന്താണ് വൃത്തി? നദ്യന്താത്പരേഷം ഇതോ ആടാകണം. ഗിത്തുകൾക്ക് ഇവിടെ ആടാകുന്നു വരുന്നു. ഇവിടെ ആട്ടല്ല യാട്ടാണ്. യാട്ട് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ആപഹ എന്നാണ്. ഇതും അംഗാധികാരത്തിലെ സൂത്രമാണ്. അതുകൊണ്ട് ആബന്ധമായ അംഗം, ആബന്ധമായ അംഗ പഞ്ചമി അന്തമാണ്. അപ്പൊ ആബന്ധാത് അംഗാത് പരസ്യ അതിവിടെ വരും. വൃത്തിയില്ലാതെ എഴുതിയിട്ടില്ലെങ്കിലും അതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കോളും. ആബന്ധമായ അംഗത്തിന്റെ പരത്തിലിരിക്കുന്ന അംഗിതഹ ങ്ങിത്തുകൾക്ക് ഇത്ത് യസ്യ ങ്ങകാരം ഇത്തായിരിക്കുന്ന ഇവിടെ ഏതൊക്കെയാണ്? ചതുർത്ഥി പഞ്ചമി ങേ ങസി ങസ് ങീ. അപ്പൊ ഈ വിധിക്കുന്ന കാര്യങ്ങൾ ഇത്ര എണ്ണത്തിനാണ്. ങേ ങസി ങസ് ങീ നാലെണ്ണത്തിനാണ് വിധിക്കുന്നത്. അപ്പോൾ ഈ നാല് വിഭക്തികൾ പരമരിക്കുമ്പോഴും യാട്ട് വരും. യാട്ട് ടകാര വിത്തായോണ്ട് ഏത് സൂത്രം വരും? ആദ്യന്തോ ടകിതോ ഇത്തായി ലോപിച്ചു പോയി. ഹലന്ത്യം വരും, ലോപിക്കും. ആദ്യന്തോ ടകിതോ വന്നിട്ട് ഏതിനാണോ വിധിച്ചത് അതിന്റെ പരത്തിലോ പൂർവ്വത്തിലോ? പൂർവ്വത്തിൽ വരുമ്പോൾ ങ്ങേ എന്ന് പറയുന്നതിന് ഏ ശേഷിക്കും. മകാരം പോയല്ലോ, അതിന്റെ പൂർവ്വത്തിൽ യാട്ടിൽ യാ വരും. ടകാര വിത്തായി പോയി. അപ്പോ രമാ യാ യേ. ഇവിടെ അടച്ച വരുമോ? വരുമോ? എന്തുകൊണ്ട്? ആട്ടില്ല, യാട്ടാണ്. പക്ഷെ കാര്യം അത് തന്നെ വരും. എന്തുകൊണ്ടാണ്? യാ ഏ ആ ഏ എന്നിരിക്കുമ്പോൾ ഏത് വരും? വൃദ്ധി വന്നിട്ട് യൈ എന്നാവും. രമാ യൈ ഇവിടെ എഴുതിയിട്ടുണ്ട്, അത് നോക്കിയാൽ മതി. രമാ യൈ രമായൈ സീതായൈ വരുന്ന ഇതാണ്. ദുർഗായൈ അംബികായൈ ഇങ്ങനെ വരും. ചതുർത്ഥി ഏകവചനത്തിൽ ദ്വിവചനത്തില് രമാഭ്യാം പ്രത്യേകിച്ചൊന്നും വരാനില്ല, രമാഭ്യ അവിടെയൊന്നും വരാനില്ല. അടുത്ത് പഞ്ചമി ഏകവചനത്തിൽ രമാങ്ങസി, അതിൽ അച്ഛ ശേഷിക്കും, രമ അസന്നിരിക്കും, പേസൂത്രം വരും, യാട്ട് അപഹ ഇത്താണ് പരത്തിലിരിക്കുന്നത്. അതുകൊണ്ട് യാട്ട് വരൂ ആദ്യം തൊട്ടകിതോ പൂർവമായി വരും. യാട്ടിൽ ശേഷിക്കുന്ന യാണ് രമാ യാ അസ്, രമാ യാ അസന്നിരിക്കുന്നത് യാ അസ്. അവിടെ എന്തുവരും? യാ അസന്നിരിക്കുന്നിടത്ത് വൃദ്ധിയാണോ വരുന്നത്, അകസവർണ്ണ ദീർഘയാണോ? അകസവർണ്ണ ദീർഘ. യാസ് രമാ യാസ് വൃത്തി വിസർഗം രമായാഹ സീതായാഹ ദുർഗായാഹ അംബികായാഹ ലതായാഹ മാലായാഹ. ഒരുപാട് ശബ്ദങ്ങൾ അങ്ങനെ പറയും. ആകാരാന്തത്തിൽ ധാരാളം ശബ്ദങ്ങൾ. പഞ്ചമി ദ്വിവചനത്തില് രമാഭ്യാം, ബഹുവചനത്തിൽ രമാഭ്യ വിശേഷ സൂത്രങ്ങളൊന്നും വരുന്നില്ല. ഷഷ്ടി ഏകവചനത്തിൽ ഇതുപോലെ തന്നെ രമാങ്ങസ്, രമാ അസ്. ഇവിടെ എന്ത് വരുന്നു? ആബന്ധമായ അംഗമാണ്, പരത്തിൽ എത്തിയിരിക്കുന്നു, യാട്ട് വരുന്നു ആദ്യം തൊട്ടകിതു. ശ്രദ്ധിക്കണം, യാട്ട് വിധിക്കുന്നത് ഞിത്തിനാണ്, ആബന്ധത്തിനല്ല. പരത്തിലിരിക്കുന്ന ഞിത്തിനാണ് യാട്ട് വിധിച്ചതുകൊണ്ടാണ് അതിന്റെ പൂർവ്വത്തിൽ വരുന്നത്. അപ്പൊ രമാ യാ അസ് പഞ്ചമി പോലെ തന്നെ അവസവണ്ണ ദീർഘ രമായാസ് ഋത്വിസുഗ്രം രമായാഹ. അടുത്ത് ഷഷ്ടി ദിവന രമാ ഓസ് ആങ്ങിച്ചപഹ. നമ്മൾ നേരത്തെ ഒരു സൂത്രം പഠിച്ചിട്ടുണ്ട്, ഏതാണ് ഓസിച്ച, അതിവിടെ വരില്ല. എന്തുകൊണ്ട്? അദന്തമായ അംഗത്തിന് വരും. അതും വിധിക്കുന്ന കാര്യം ഒന്ന് തന്നെ, ഏകാരം തന്നെ. ആങ്ങിച്ചപഹ എന്ന് പറയുന്ന സൂത്രത്തിൽ മുമ്പിലുള്ളതാണ് ഓസിച്ച. രണ്ട് സൂത്രവും വിധിക്കുന്നത് ഒരു കാര്യം തന്നെ, ഏകാരം. പക്ഷെ അത് ഹ്രസ്വ അകാരത്തിനും ഇത് ആകാരത്തിനും. ഈ സൂത്രപ്രകാരം ആങ്ങി ഓസിച്ച ആപ ഏകാരഹ, ഓസ് പരമിരിക്കുമ്പോൾ ആബന്ധമായ അംഗത്തിന് ഏകാരം വരും. അലോന്തിസ്യ പ്രകാരം അന്ത്യത്തിന് വരും. പരമാ ഓസ് രമയിലെ ആകാരത്തിന് ഏകാരം വന്നു. രമേ ഓസ് എച്ച് വയവായവ കൊണ്ടുവരുന്നു. രമയോസ് പ്രത്യുസോ രമയോഹോ അങ്ങനെ വരുന്നു. രമയോഹോ ഇനി അടുത്ത് രമായാഹ രമാഭ്യാം രമാഭ്യഹ രമായാഹ രമയോഹോ രമാ രമാ രമാ രമാ. മൂന്നിൽ കൂടുതൽ രമയിലെന്ന് അമ്മിരിക്കുമ്പോൾ ഒന്ന് ശേഷിക്കുന്ന സൂത്രമാണ് സ്വരൂപാണ് ഏകശേഷ ഏകവിഭക്തവും. രമാ ആം എന്നിരിക്കുന്നു. ഹ്രസ്വനദ്യാപോ നൊട്ട്, ഇത് ഹ്രസ്വമാണോ? ആബന്ധമാണ്. അവിടെ പറഞ്ഞല്ലോ ഹ്രസ്വനദ്യാപോ ആപ്പെന്ന് പറഞ്ഞതിന് ഉദാഹരണം പിന്നെ വരുമെന്ന് പറഞ്ഞ് പോകുന്നു. ആബന്ധത്തിൻ ആബന്ധമായ അംഗത്തിന്റെ പരത്തിലിരിക്കുന്ന ആമിന് നൊട്ടുവരും, പിത്തായോണ്ട് പുറത്തു വരും. പരമാ നാം നാം ഈ ദീർഘം വരാൻ വന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഇവിടെ എന്തുകൊണ്ട്? ദീർഘമുണ്ട്. പിന്നെ ഒരു സൂത്രത്തിനെ കൊണ്ടുവന്ന് കഷ്ടപ്പെട്ട് പ്രവർത്തിപ്പിക്കണോ വേണ്ടെന്നുള്ളത് സ്വയം തീരുമാനിച്ചു. അപ്പോ ദീർഘമുണ്ട്. രമ നാം നിരിക്കുമ്പോ അട്കുപ്പാനും മവായി അപി മാ എന്നിരിക്കുന്നിടത്ത് ഏതിന്റെ വിവധാനം? അട്ടിന്റെ വന്നോ പൂവിന്റെ വന്നോ പൂവിന്റെ വന്നോ ഏത് വിവധാനം വന്നത്? അട്ട് മാത്രമേ വന്നുള്ളൂ. ഏത് പൂ പവർഗം മാ പരത്തില് നകാരം, നകാരം വന്നു രമാണാം. വ്യത്യാസമൊന്നുമില്ല രാമാണാം, അതുപോലെ തന്നെ രമാണാം. അടുത്ത സപ്തമി ഏകവനത്തിൽ രമാങ്ങീന്നിരിക്കുമ്പോ സൂത്രം വരും. ങേരാം നദ്യാം നിഭ്യ ങേഹ ആം നദി ആപ് നിഭ്യ. നദീ ശബ്ദത്തിൽ നിന്ന് ആപ് എന്ന് പറഞ്ഞാൽ അതാണ്. ആബന്ധമായ ശബ്ദങ്ങളിൽ നിന്ന് നീ ശബ്ദത്തിൽ നിന്നെല്ലാം എന്തുവരും? നീക്ക് ങേഹ ആം. സൂത്രത്തിന്റെ അർത്ഥം എന്താണോ? ങേരാം ീക്കാം വരും. എവിടെയൊക്കെ? നദി ആപ്പ് നീ. നദീ ശബ്ദിക്ക് നമ്മൾ ഉദാഹരണം പഠിച്ചു കഴിഞ്ഞു. ഇവിടെ ഇപ്പൊ ആപ്പും വന്നു. ആ ബന്ധം ആപ്പെന്ന് വെച്ചാൽ പ്രത്യേക ഗ്രഹിണി തദന്ത ഗ്രാഹ്യ. അപ്പൊ ആ ബന്ധമാണ് ഇവിടുത്തെ ഏത് രമ പരത്തിലിരിക്കുന്ന നീക്ക് ആം വരും. രമാന്നിരിക്കുമ്പോ എന്തുവരും? ഭസ്മദ്യാവം തൊട്ടാണോ വരുന്നത്? ആ പിന്നെ ഇവിടെ ഏത് വരും? യാ ഡാപഹ പരത്തിലിരിക്കുന്ന ഗിത്തല്ലേ. ഇനി ഗീയുടെ സ്ഥലത്ത് സ്ഥാനത്ത് ആമ വന്നാലും സ്ഥാനവിത്വനത് ഗിത്താണ്. യാ ഡാപഹ രമാ എന്തുവരുന്നു? യാ ആം രമാ യാ ആം. യാ ആം എന്നിരിക്കുന്നിടത്ത് അഗസവർണേ ദീർഘ രമായാം. ഇവിടെ വിശേഷമായിട്ട് വരുന്നത് ഞേരാം നദ്യം. രമയോഹോ ഷഷ്ഠി ദിവനം പോലെ തന്നെ ആങ്ങിച്ചാപ്പഹ. രമാസു എന്ന് പറയുന്നിടത്ത് ഷത്വം വരുന്നില്ല. എന്തുകൊണ്ട്? രണ്ടുമില്ല. രമാസു ഏവം ദുർഗ അംബികാദേഹ. ദുർഗാ ശബ്ദത്തിന്റെ രൂപം എങ്ങനെയായിരിക്കും? ദുർഗാ ദുർഗേ ദുർഗാഹ ഹേ ദുർഗേ ദുർഗാഹ ആ ദുർഗാം ദുർഗേ ദുർഗാഹ ദുർഗയാ ദുർഗാഭ്യാം ദുർഗാഭി ദുർഗാ ദുർഗായൈ ദുർഗാഭ്യാം ദുർഗാഭ്യ ദുർഗായാഹ ദുർഗാഭ്യാം ദുർഗാഭ്യ ദുർഗായാഹ ദുർഗയോഹ ദുർഗാണാം ദുർഗായാം ദുർഗയോഹ ദുർഗാസു. അംബികാ ശബ്ദം അംബിക അംബികേ അംബികാഹ ഹേ അംബികേ ഹേ അംബികേ അംബികേ അംബിക അംബികേ അംബികാഹ അംബികാഭ്യം അംബികാഭ്യ അംബിക അംബികാഭ്യം അംബികാഭ്യം. അടുത്ത് വരുന്നത് ആകാരാന്ത സ്ത്രീലിംഗ ശബ്ദങ്ങളെല്ലാം ഇതുപോലെ ഒരു മാറ്റമൊന്നുമില്ല. അടുത്ത് വരുന്നത് സർവനാമ ശബ്ദമാണ്. സർവശബ്ദം സർവശബ്ദം പുല്ലിംഗം നമ്മൾ പഠിച്ചിട്ടുണ്ട്. സർവനാമ സജ്ഞ വിധിക്കുന്ന സൂത്രം ഏതാണ്? സർവാധീനി സർവനാമാനി. ഏതൊക്കെയാണ് സർവാദികൾ? സർവവിശ്വ ഭൂവയ ഡതര ഡതമ അന്യ അന്യതര ഇതര ത്വതുത്വ നേമ സമസിമ തീർന്നില്ല. പിന്നെ പുറപരാവര ദക്ഷിണ ഉത്തരാപരാധരാണി വ്യവസ്ഥായാം അസംജ്ഞായാം പിന്നെ സമജ്ഞാതിധനഖ്യയോ അന്തരം അന്തരം ബഹിർവിയോഗ ഉപസംയാനയോഹോ പിന്നെ തത് തത് യത് ഏതത് ഇതമതസേകദ്യു യുഷ്മദസ്മത് ഭവതു കിം. ഇത്രയാണ് സർവാദികൾ. അതറിഞ്ഞിരിക്കുന്ന ഏതൊക്കെയാണ് സർവാദികൾ എന്നുള്ളത്. സർവശബ്ദം അകാരാന്തമാണ്, പുല്ലിംഗത്തിൽ ഉപയോഗിക്കുന്നു. അപ്പം അകാരാന്തത്തിനെ സ്ത്രീലിംഗമാക്കുന്നതിന് വേണ്ടിയിട്ട് എന്തുവരും? ടാപ്പ് വരും. ടാപ്പ് വരുമ്പോഴത്തേക്ക് സർവാ എന്ന് വരും. സർവാന്ന് വരും. ഇവിടെ പ്രാതിപദിക സജ്ഞ കൂടാതെ തന്നെ പരത്തിൽ പ്രത്യം വരും. എന്തുകൊണ്ട്? ഞാപ്രാതിപതിക ഞാപ്പെന്ന് പറഞ്ഞുകൊണ്ട് പരദിവസ വരും. പ്രാതിവിസഞ്ജ വേണമെന്നില്ല, അത് പ്രത്യേക ഓർത്തിരിക്കുന്നു. ഞന്തങ്ങൾ ആബന്ധങ്ങൾക്ക് സു വരുന്നതിന് പ്രാതിവിസഞ്ജയുടെ ആവശ്യമില്ല. എന്നാൽ ഇവിടെ വേറൊരു പരിഭാഷ കൂടെയുണ്ട്. അതായത് സർവശബ്ദത്തിന് പ്രാതിവിസഞ്ജ ഉണ്ട് നേരത്തെ തന്നെ. അർത്ഥവത അതാത് ഒരു അപ്രത്യ പ്രാതിവിസഞ്ജം. ഇവിടെ ഇപ്പൊ സർവാശബ്ദമായതുകൊണ്ടാണ് പ്രാതിവിസഞ്ജം കിട്ടാതെ പോയത്. എന്താ കാരണം? പ്രത്യാന്തമായതുകൊണ്ട്. ധാതും പ്രത്യയം പ്രത്യാന്തഞ്ച വർജയിത്വ എന്ന് പറഞ്ഞു. ഇപ്പൊ സർവശബ്ദത്തിന് പ്രാതിവിസഞ്ജം ഉണ്ട്, പക്ഷെ അതേ സർവശബ്ദം തന്നെ ഇവിടെ പ്രത്യാന്തമായി ആബന്ധമായി. അപ്പോ അർത്ഥ അധാതുരപ്രത്യ പ്രാതിപതികം എന്ന് പറയുന്നത് പ്രത്യാന്തത്തിന് പ്രാതിവിസഞ്ജ നിഷേധിച്ചു. അപ്പോ പ്രാതിവിസഞ്ജ വരത്തില്ല. പക്ഷെ അങ്ങനെ ഉള്ളിടത്ത് ഒരു പരിഭാഷ, അങ്ങനെ പറയും ലിംഗവിശിഷ്ട പരിഭാഷ. ലിംഗവിശിഷ്ട പരിഭാഷ അനുസരിച്ച് ഇവിടെ പ്രാതിവിസഞ്ജ ഉണ്ട്. ഞാപ്പ് എന്നുള്ളത് കൊണ്ട് പ്രാതിപതിക സജ്ഞയെ കൂടാതെ തന്നെ വരാം, പക്ഷേ ഇവിടെ പ്രാതിവിസഞ്ജ സ്വീകരിക്കാം. അതെന്തുകൊണ്ടാണ്? ഇതിനു മുമ്പ് പ്രാതിവിസഞ്ജ ഉണ്ടായിരുന്നു, പുല്ലിംഗത്തിൽ പ്രാതിവിസഞ്ജ ഉണ്ടായിരുന്നു. ഇപ്പൊ സ്ത്രീലിംഗമായപ്പോഴാണ് പ്രത്യാന്തമായതുകൊണ്ട് പ്രാതിപതിക സജ്ഞയ്ക്ക് പ്രയാസം. ഇവിടെ പറയുന്നു പ്രാതിപതിക ഗ്രഹണേ ലിംഗവിശിഷ്ടസ്യാവിഗ്രഹണം. അതാണ് ലിംഗവിശിഷ്ട പരിഭാഷ എന്ന് പറയുന്നത്. പ്രാതിപതിക ഗ്രഹണേ ലിംഗവിശിഷ്ടസ്യാവിഗ്രഹണം. അത് തന്നെ പ്രാതിപതിക ഗ്രഹണേ ലിംഗവിശിഷ്ടസ്യാവിഗ്രഹണം എന്ന് പറഞ്ഞാൽ എന്താണോ, ഒരു ശബ്ദത്തിനെ പ്രാതിവിസഞ്ജ വേണ്ട സ്ഥാനത്ത്. ഉദാഹരണം ഇവിടേതാണ് സർവശബ്ദം. ഇനി പ്രാതിവിസഞ്ജ വേണേതിന് സ്വാദുപത്തേക്ക് അങ്ങനെ വരുന്നിടത്ത് ഇവിടെ ഇപ്പം തടസ്സം എന്താണ്? സ്ത്രീലിംഗ പ്രത്യയം വന്നതാണ് തടസ്സം. പ്രത്യാന്തം എന്ന് പറഞ്ഞ് പ്രാതിവിസഞ്ജ നിഷേധിക്കുന്നു. അത് പറയുന്നു അത് സാരമില്ല, ലിംഗവിശിഷ്ടമായാലും അതിനു മുമ്പ് പ്രാതിവിസഞ്ജ ഉണ്ടെങ്കിൽ ആ പ്രാതിവിസഞ്ജ തുടർന്ന് നിൽക്കും. ലിംഗവിശിഷ്ടമാകുക എന്ന് പറഞ്ഞാൽ എന്താണ്? ലിംഗത്തെ സൂചിപ്പിക്കുന്ന പ്രത്യയ വിശിഷ്ടമായാലും, എന്നുവെച്ചാൽ പ്രത്യയത്തോടു കൂടിയാലും, കേവലമായ ശബ്ദത്തിന് പ്രാതിപതിക സജ്ഞ ഉള്ളതുപോലെ തന്നെ സ്ത്രീലിംഗ പ്രത്യാന്തമായി വന്നാലും അതിന് പ്രാതിവിസഞ്ജ ഉണ്ടായിരിക്കുന്നു. വെച്ചാൽ പ്രത്യാന്തം എന്ന് പറഞ്ഞ് അതിനെ നിഷേധിച്ചാലും ഇവിടെ പ്രാതിയ സംജ്ഞ ഉണ്ടായിരിക്കും. ഇതാണ് ലിംഗവിശിഷ്ട പരിഭാഷ. പ്രാതിപതിക ഗ്രഹണേ ലിംഗവിശിഷ്ടസ്യാവി ഗ്രഹണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രാതിയ സംജ്ഞ ഉണ്ട്. നേരത്തെ ഉണ്ടായിരുന്നത് സ്ത്രീപ്രത്യം വന്നതിന്റെ പേര് നഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോ സർവശബ്ദത്തിൽ നിന്ന് പരത്തിൽ സൂ വരാം. സർവായിൽ നിന്ന് സു വന്നാൽ എന്ത് സംഭവിക്കും? സുലോഭം യേസൂത്രം ഭംഗ്യാഭ്യോദീർഘസിംഹൻ. ഇപ്പോ ടാബന്ധമായി, ടാബന്ധമായി കഴിഞ്ഞാൽ പിന്നെ നോക്കേണ്ട കാര്യമില്ല. ഏത് ശബ്ദം പോലെ? രമാശബ്ദം പോലെ തന്നെ. അപ്പോ പ്രഥമാദ്വീപനത്തിലെ അത് വരും. സൂത്രം ഔങ്ങാപ്പഹ വരും. ഔങ്ങാപ്പഹ വരുന്നു. പരത്തിൽ എന്ത് വരുന്നു? ശി. ഈ വരുന്നു. ഗുണം വന്നു. സർവേ. സർവാജസ് എന്നിരിക്കുന്നിടത്തോ എന്താ വരുന്നു? ജസ് ശി വരാത്ത എന്തുകൊണ്ടാണ്? അദന്തമല്ലാത്തതുകൊണ്ട്. സർവശബ്ദത്തിന് പ്രഥമ പുല്ലിംഗത്തിൽ പ്രഥമ ബോധനത്തിൽ സൂത്രം വന്നു. സർവഹ എന്നാണ് വന്നത്. പുല്ലിംഗത്തിൽ പ്രഥമ ബഹുവചനം രൂപം എങ്ങനെയായിരുന്നു? സർവഹ സർവോ സർവേ. അവിടെ സൂത്രം വന്നു ജസദശി. അത് പറഞ്ഞിട്ടാ ഞാൻ ചോദിച്ചത്. അപ്പൊ എല്ലാരും എന്റെ മുഖത്തും സർവ സർവോ സർവേ പുല്ലിംഗത്തിൽ. ഇവിടെ സർവാ സർവേ സർവാഹ. ഇവിടെ സംബോധനയിൽ സംബുദ്ധി വരവരിക്കുമ്പോ ഹേ സർവ സൂന്നിരിക്കുമ്പോ ഇത് വരുന്നു സംബുദ്ധോച്ച. എന്ത് വന്നു? സർവയിലെ ആകാരത്തിന് ഏകാരം വന്നു. സർവേ സൂന്നിരുന്നപ്പോ എന്ത് ചെയ്തു? ഹ്രസ്വ സംബുദ്ധേ സൂലോപിച്ചു. ഹേ സർവേ പുല്ലിംഗത്തിൽ എങ്ങനെ? ഹേ സർവ. ഹേ സൂത്രം വന്നവിടെ ഹേ ഒരു സൂത്രവും വന്നില്ല. രൂപം എങ്ങനെയാണ്? ഹേ സർവ. ഒരു സൂത്രവും വരാതെ ഹേ സർവ എന്ന് വരൂ. അങ്ങനെ ഹേ സൂത്രം വന്നു. സർവസ്വം നിരുന്നപ്പോ ഏ സൂത്രം വന്നത്? ഇവിടെ ഹേ സർവേ എന്ന് വന്നു. പുല്ലിംഗത്തില് ഏ സൂത്രം വന്നു? ഹേ സർവഹ എന്നാണ് വന്നു. രാമശബ്ദത്തിൽ എങ്ങനെ വന്ന രൂപം? ഹേ രാമഹ എന്നാണോ? രാമഹ എന്നാണോ രാമ എന്നാണോ? അതെന്താ അങ്ങനെ വന്നു? ഏകർശ്വാസംബുദ്ധ. സർവയില് സുലോഭിക്കത്തില്ലേ? ലോഭിക്കുമല്ലേ. ഉറപ്പിച്ചു പറഞ്ഞാൽ ലോഭിക്കുമെന്നോ ലോഭിക്കില്ലെന്നോ? ക്യൂ ഇല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഏതെങ്കിലും ഒന്ന് പറയണ്ടേ? രാമശബ്ദത്തിൽ ഹ്രസ്വമായതുകൊണ്ട് പരത്തിൽ സംബുദ്ധി ഇരുന്നപ്പോ ഏ ഹ്രസ്വ സംബുദ്ധയെ ലോപിച്ചു. സർവശബ്ദത്തിൽ സു ഇരിക്കുമ്പോ ലോപിക്കുമോ ഇല്ലയോ? ലോപിക്കും. ഹേ സർവ. അപ്പൊ ഇവിടെയാണെങ്കിലും എങ്ങനെ? ഹേ ഹേ സർവേ. അടുത്ത് ഹേ സർവേ ഹേ സർവാഹ. സർവ അമ്മന്നിരിക്കുമ്പോ സർവാം സർവേ. അവിടെ എങ്ങനെയായിരുന്നു പുലിംഗത്തില്? ദ്വിതീയ ബഹുവനം മാത്രം പറഞ്ഞാ മതി. സർവാൻ. ഇവിടെ സർവാൻ എന്ന് വരത്തില്ല. എന്തുകൊണ്ട്? പുല്ലിംഗമുണ്ട്. പിന്നെ എങ്ങനെ വരും? സർവാഹ. അടുത്ത് തൃതീയ ഏകോപനത്തില് അവിടെ എങ്ങനെ വന്നു? സർവേണയ സൂത്രം വന്നു. താങ്കസിംഹസാമിനാസ്യ. ഇവിടെ ഏത് വരും? സർവാ ആങ്ങിച്ചാപ്പഹ. ഏകാരം വന്നു. അയ്യാദേശം വന്നു. സർവയാ സർവയാ സർവാഭ്യാം സർവാഭി. ചതുർത്ഥി ഏകോദനത്തിൽ അവിടെ എങ്ങനെ വന്നു? സർവനാമ സ്മൈ. അങ്ങനെ തൃതീയ കഴിഞ്ഞ ആ അപ്പോ ചതുർത്ഥിയില് സർവസ്മൈ ഇവിടെ ഏത് വരും സർവ ഇങ്ങനെയിരിക്കുമ്പോ യാട്ടാപഹ യാട്ട് വന്നു സർവ യാ എന്നിരുന്നപ്പോ എന്ത് വന്നു വൃദ്ധി സർവ യാ ഏ യാ എന്നിരിക്കുന്നിടത്ത് വൃദ്ധി വന്നിട്ട് സർവായൈ അവിടെ വന്നു സർവസ്മൈ പുല്ലിംഗത്തിൽ വ്യത്യാസം മനസ്സിലാക്കിയ പഠിച്ച എളുപ്പമാണ് സർവാഭ്യാം സർവാഭ്യ പഞ്ചമി ഏകോപനത്തിൽ അവിടെ എങ്ങനെ വന്ന് സൂത്രം സൂത്രം ഹസിംഗ്യോഹോ സ്മാസ്മിനോ സർവസ്മാത് ഇവിടെ സർവ ഹസി എന്നിരിക്കുമ്പോ സർവ അസന്നിരിക്കുമ്പോ യാട്ടാപഹ യാട്ട് വന്ന് സർവ യാ അസന്നിരുന്നിടത്ത് എന്തുവരും സവർണദേവം സർവായാഹ അങ്ങനെ വരുന്നു ആ ഇവിടെ വ്യത്യാസം വരുന്നു ഇവിടെ ചതുർത്ഥിയിലും ചതുർത്ഥി മുതൽ വ്യത്യാസം വരും ഇവിടെ സർവനാമന സ്യാഡ് യാഡല്ല വരുന്നത് സ്യാഡ് സർവനാമന സ്യാഡ് ഹ്രസ്വസ്ഥ ചതുർത്ഥി മുതൽ വ്യത്യാസം വരും സർവ യെയ്യുന്നല്ല സർവസ്യൈ അങ്ങനെ വരും സർവസ്യൈ ചതുർത്ഥി മുതൽ യാട്ടിന് വരെ ഇവിടെ എന്താ വരുന്നത് സ്യാട്ട് വരും സ്യാട്ട് വരിക മാത്രമല്ല സർവയിലെ ആകാരം ഹ്രസ്വമാകും അന്ന് പറയുന്നത് സർവനാമന സ്യാട് ഹ്രസ്വസ്ഥ ആബന്ദ സർവനാമനോ നീതഹ സ്യാട് സ്യാദ് ആപശ്ച ഹ്രസ്വ ഇവിടെ ആബന്ധമായ സർവനാമനമാണ് സർവ അതിന്റെ പരത്തിലിരിക്കുന്ന ഞിത്താണ് ങേ ങസി ങസ് ങീ ഇത് ഇത്ര എണ്ണത്തിനും യാട്ടിന് വരും എന്തുവരും സ്യാട്ട് പിന്നെ ഇവിടെ വിശേഷമായിട്ട് വരുന്ന എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ആപശ്ച ഹ്രസ്വഹ സർവയിലെ ആപ്പിന് ഹ്രസ്വവും വരും എന്ന് വെച്ചാൽ സർവ എന്നുള്ള എന്തായി മാറും സർവ യാട്ടിന്റെ സ്ഥാനത്ത് എന്തുവരും സ്യ സർവ സ്യ എന്നിരിക്കുന്നിടത്ത് വൃദ്ധി സർവസ്യൈ സർവാങ്ങേന്ന് വന്നു അവിടെ സർവ ആ എന്ന് വന്നു സർവ ആ സ്യാഡ് എന്ന് വന്നു പിന്നെ സർവ സ്യ ആ എന്ന് വന്നു അവിടെ സർവ ആ എ വൃദ്ധി വന്നു സർവസ്യൈ സർവസ്യൈ സ്യ എന്നല്ല സർവസ്യൈ സർവാഭ്യാം സർവാഭ്യ പഞ്ചമിയിലും ഷഷ്ടിയിലും ഇതുപോലെ തന്നെ സർവ അസ് എന്നിരിക്കുന്നു സർവായിലെ ആകാരത്തിന് ഹർസം വന്നു സർവ പരത്തിലെന്ത് വന്നു യാട്ടിന് പകരം സ്യ വന്നു സർവ സ്യ ആ അസ് സ്യ അസന്നിരിക്കുന്നിടത്ത് സ്യ അസന്നിരിക്കുന്നിടത്ത് സർവസ്യാസ് സർവസ്യാഹ സർവസ്യാഹ അങ്ങനെ വരുന്നു സർവാഭ്യാം സർവാഭ്യ ഷഷ്ടി ഏകമനത്തിലും ഇങ്ങനെയാണ് സർവ അസന്നിരുന്നു അവിടെ എന്തുവരുന്നു സർവ എന്നുള്ളതിന് ആകാരത്തിന് ഹ്രസ്വം വന്നു സർവ പരത്തില് സ്യാ വന്നു അതായത് ഇവിടെ ഒരു സൂത്രത്തിൽ രണ്ട് വിധിയാണ് ഒരു വിധി എന്താണ് ഞിത്തിന് സ്യാ വിധിക്കുന്നു മറ്റൊരു വിധി എന്ത് ചെയ്യുന്നു സർവയിലെ ആകാരത്തിന് ഹ്രസ്വം വിധിക്കുന്നു അപ്പൊ സർവ എന്തുവരുന്നു സ്യ അസ് സവർണ്ണ ദീർഘമെന്നു സർവസ്യാഹ അടുത്ത് വ്യത്യാസമൊന്നുമില്ല. സർവ ഓസ് ആങ്ങി ചപഹ. ഷഷ്ടി ദിവനത്തിലും സപ്തമി ദിവനത്തിലും സർവ ഓസ് എന്നിരിക്കുന്നിടത്ത് ആങ്ങി ചപഹ ഏകാരം വരുന്നു. സർവേ ഓസ് ഏകാരത്തിന് അയ്യാദേശം വന്നു. സർവയോ ഓസ് സകാരത്തിൽ വന്നു. സർവയോഹോ എന്നുവെച്ചാൽ അത് രമാശബ്ദം പോലെയാണ്. അടുത്ത് സർവ സർവ ആമെന്നിരിക്കുമ്പോ ഏ സൂത്രം വരുന്നു? ആമി സർവനാമന സുട്ട്. സർവശബ്ദത്തിൽ നമ്മൾ പഠിച്ചത് തന്നെ ആമി സർവനാമന സുട്ട്. അതായത് ഹ്രസ്വന്ന അധ്യാപകം നെട്ടിന് പോരാ, സർവനാമമാണെങ്കിൽ എന്തുവരും? നുട്ടാകും വരും. ഇപ്പോ എന്തുവരുന്നു? സർവ പരത്തില് ആം സുട്ട് വരുന്നു. സർവാസ് ആം സർവാസാം. പക്ഷെ അവിടെ പറയുക എന്താണ്? ആമി സർവനാമന സുട്ട്. സർവ സർവനാമ ശബ്ദത്തിനാണ് വിധിച്ചിരിക്കുന്നത്. സർവനാമം എന്ന് പറയുമ്പോൾ സർവാദി ഗണത്തിൽപ്പെടുന്നതാണ്. പക്ഷെ ഇവിടെ സർവായാണ് അപ്പൊ സർവയ്ക്ക് വിധിച്ച്. എങ്ങനെ സർവായ്ക്ക് വരുമെന്ന് ചോദിച്ചാൽ പറയാം എന്താണ്? അവർണാന്ത ഏകദേശ പല സമാധാനങ്ങളും പറയാം. ഇപ്പൊ സർവയ്ക്ക് വിധിച്ചത് സർവായ്ക്കും വരാം. പരത്തിൽ സുട്ട് വരുന്നു. സർവാസാം എന്ന് പറയുന്നു. അടുത്ത് സർവ നീന്തിരിക്കുമ്പോ ആദ്യം എന്തുവരും? നേരാം നദ്യാം നേദ്ഭ്യ പ്രകാരം എന്തുവരും? അത് ആബന്ധമാണ് സർവ. അതുകൊണ്ട് പരത്തിലിരിക്കുന്ന എനിക്ക് ആം വരുന്നു. സർവ ആം സർവ ആന്നിരിക്കുമ്പോ യാടാക വരേണ്ടതാണ്. പക്ഷെ എന്തുവരും? സർവനാമന സ്യാട്. സ്യാഡ്രസ്വശ്ചാന്നിടത്തെന്ത് സന്ധ്യ വന്നത്? ജയോഹോ അന്യദരസ്യോ എന്തുവന്നു? സർവ നീക്കെന്ത് വന്നു? ആം വന്നു. പൂർവത്തിൽ സർവാക്ക് ഹ്രസ്വം വന്നു. സ്യാ എന്ന് വന്നു. സ്യാട്ട് വന്നു. സ്യാ എന്ന് വന്നു. സർവ സ്യാ ആം അവിടെ എന്തുവരും? സർവസ്യാം. ഇവിടെ സ്യാട്ട് വരുന്നിടത്തെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യം പൂർവത്തിലിരിക്കുന്ന സർവ എന്നുള്ളത് ഹ്രസ്വമായി. അതുകൊണ്ട് സർവാസ്യാഹ സർവാസ്യാം അങ്ങനെ വരത്തില്ല. സർവസ്യാഹ സർവസ്യാം അങ്ങനെ വരും. സർവസ്യൈ സർവോസ് സർവയോഹോ. അടുത്തെന്ത് വരുന്നു? സർവാസോ ശേഷം ബ്രഹ്മാവത്ത് എന്ന് പറഞ്ഞിരിക്കുന്ന അതാണ്. ഞിത്തുകളിലെല്ലാം എന്തു വന്നു? സ്യാട് വന്നു. ആമു പരവിരുന്നപ്പോ സുട്ട് വന്നു. ബാക്കിയുള്ളിടത്തെല്ലാം രമാവ പോലെ വരുന്നു. രമാവോലെ വരുന്നു വെച്ചാൽ ഔങ്ങാപഹ വരുന്നു. സംബുദ്ധ ഉച്ച വരുന്നു. ആങ്ങി ചാപഹ വരുന്നു. യാടാപ മാത്രം വരുന്നില്ല. ഇമം വിശ്വാദ ആബന്ധാഹ. ഇപ്പൊ വിശ്വശബ്ദത്തിന്റെ രൂപം എങ്ങനെയായിരിക്കും? വിശ്വ വിശ്വേ വിശ്വാഹ ഹേ വിശ്വേ വിശ്വാഹ വിശ്വാം വിശ്വേ വിശ്വാഹ വിശ്വയ. അവിടെ എന്തോന്ന് ഏകാരം വന്നുകൊണ്ട് വിശ്വായാഹ എന്ന് വരത്തില്ല. ആകാരത്തിന് ഏകാരം വന്ന് അയ്യാദേശം വന്നതുകൊണ്ട് വിശ്വയ വിശ്വാഭ്യാം വിശ്വാഭിഹി വിശ്വസ്യൈ സർവസ്യൈ സ്യൈ. അവിടെ വിശ്വായൈ എന്ന് വരത്തില്ല. വിശ്വസ്യൈ വിശ്വാഭ്യാം വിശ്വാഭ്യ വിശ്വസ്യാഹ വിശ്വാഭ്യാം വിശ്വാഭ്യ വിശ്വസ്യാഹ വിശ്വാഭ്യാം വിശ്വസ്യാഹ വിശ്വയോ വിശ്വാസാം. അടുത്ത് വിശ്വസ്യാം വിശ്വയോ വിശ്വാസം. Thank you.